തസ്ദീഖിലേക്ക് നമ്മൾ വരുമ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞു അൽ ഇൽമു ഇൻ കാന ഇദാനൻ ലിനിസ്ബത്തിൽ ഖബരിയതി തസ്ദീഖ്. അപ്പോൾ രണ്ട് തസവ്വുർ, മൗദൂ മഹ്മൂലും പിന്നെ അതിൻ്റെ ഇടയിലുള്ള നിസ്ബയും പിന്നെ ആ നിസ്ബയുടെ ഇദാനും, ഇങ്ങനെ മൂന്ന് നാല് സംഗതി കൂടിയതാണ് തസ്ദീഖ് എന്ന് പറയുന്നത്. ചടക്കരുത്, നമുക്ക് ഇതാണ്ട് എടുത്തിട്ട് പൂർത്തിയാക്കിട്ട് പോകാൻ വിചാരിച്ചിട്ടാണ്. ഇനി തസ്ദീഖിലേക്ക് വരുമ്പോഴേ അല്ലാ അങ്ങൾക്ക് ചോദിക്കില്ലേ, നേരം വൈകാണ്ട് ഒരുപാട് സ്വലഭമാണ്, അതിനെക്കാട്ടി ഒരുപാട് പിന്നെ പറയാം കേട്ടോ, അതിനെക്കാട്ടി അഹമ്മനെ കുറിച്ച് കാര്യങ്ങളുണ്ട്. തസ്ദീഖിലേക്ക് വരണ്ടാ, തസ്ദീഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു മൗഖൂഫും ഒരു മഹ്മൂലും പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു നിസ്ബയും വേണം. ആ നിസ്ബയെ കുറിച്ച് ഞാൻ എന്താ വിശ്വസിക്കുന്നത്, ഇത് ആ ചെയ്യണം, അതായാൽ എന്താ ഈ തസ്ദീഖായി. അപ്പോ അല്ല ആലമു ഹാദിസും ഇത് തസ്ദീഖാണ് അല്ലേ, അല്ല ആലമു ഹാദിസും എന്ന് തസ്ദീഖാണ്. എന്താണ് ഇതിന്റെ നിർവചനം, നിർവചനം എന്താണ് ഇതിന്റെ, അൽ ഖറിയത്തു ഖൗലുൻ യഹ്തമിലു സിദ്ഖ വൽ കദിബ ബിന്നദരി ഇലാ ദാതിഹി, സത്യമാവാനും അസത്യമാവാനും സാധ്യതയുള്ള ഒരു ഖൗല്, ഖൗലുൻ യഹ്തമിലു സിദ്ഖ വൽ കദിബ ബിന്നദരി ഇലാ ദാതിഹി. അപ്പൊ അലാലമു ഹാദിസും എന്നത് ആലമു മേലെ മുകളിലാണെങ്കിൽ, സോറി സോറി ഞാൻ ആകാശമായി ഇരിച്ചു, ആലമു ഫീനഫ്സിഹി ഹാദിസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ സത്യമായി, ആലമു ഫീനഫ്സിഹി ഹാദിസ് അല്ലെങ്കിലോ ഞാൻ പറഞ്ഞത് കളവായി. അപ്പൊ ഇതിനൊരു ഹാരിജുണ്ട്, ഒരു വസ്തുത, വസ്തുതയും പ്രസ്താവനയും രണ്ടും വ്യത്യാസം. എന്റെ പ്രസ്താവന വസ്തുതയോട് യോജിച്ചു വന്നാൽ എന്റെ പ്രസ്താവന സത്യം, വസ്തുതയോട് യോജിക്കാതെ വന്നാൽ എന്റെ പ്രസ്താവന കളവ്. ഇവിടെ ഹക്കും സിദ്ഖും ഒക്കെ ഫർക്കാക്കുന്ന അന്നും കൂടെ ചർച്ച വിഷയമല്ല, പറഞ്ഞ മനസ്സിലാക്കിച്ചാൽ മാത്രമാണ്. അപ്പോ ഈ ആലം ഹാദിസ് എന്ന് പറയുന്നതാണ് ഖളിയ, അൽ ഖളിയത്തു യഹ്തമിലു സിദ്ഖ ഖൗലുൻ യഹ്തമിലു സിദ്ഖ വൽ കദിബ ബിന്നദരി. ഇവിടെ സത്യമാവാനും അസത്യമാവാനും സാധ്യത ഉണ്ടല്ലോ, ഈ സത്യമാവാനും അസത്യമാവാനും സാധ്യത ഉണ്ടായാൽ അതിന്റെ സത്യാവസ്ഥ അറിയണ്ടേ, അങ്ങനെ സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വസിക്കുമ്പോഴല്ലേ നമ്മൾ നേരായി ചിന്തിക്കുന്നവൻ നമ്മളെ പറ്റി പറയാൻ പറ്റുള്ളൂ ആണ്. അപ്പൊ ആലമു ഹാദിസും യഹ്തമിലു സിദ്ഖ വൽ കദിബ. പക്ഷേ ഞാൻ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക്, നേരായ ചിന്ത നടത്തുന്നവൻ എന്ന നിലയ്ക്ക്, അത് സത്യമാണോ അതല്ല അസത്യമാണോ രണ്ടാളൊന്ന് തീരുമാനിക്കാൻ എനിക്ക് കഴിയും അല്ലേ, കഴിയും എന്നല്ല കഴിയണം. അതിന്റെ രണ്ടാളൊരു വസ്തുത, ഒന്നുകിൽ സത്യമാണ് എന്ന വസ്തുത അല്ലെങ്കിൽ സത്യമല്ല എന്ന വസ്തുത തീരുമാനിക്കുവാൻ എനിക്ക് കഴിയണം. ഈ പണിയാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിൽക്കുന്നത്. തസ്ദീഖാത്ത് അതിന്റെ മുന്നേ, തസ്ദീഖാത്തിന്റെ അവസാനം നമ്മൾ ചർച്ച ചെയ്തു, ഖിയാസ് ചർച്ച ചെയ്തു. അതിന്റെ മുന്നേ നമ്മൾ ചർച്ച ചെയ്യാതെ വൈയിൽ ഇട്ടേച്ചു പോയത്, ഇട്ടേച്ചു പോയത് കൽപ്പിച്ചുകൂടെ ചെയ്ത പ്രധാനപ്പെട്ട ഒന്നിന്റെ സംഗതി എന്താ, നമ്മളിപ്പോ ഈ പറഞ്ഞ തസ്ദീഖിനെ ഔരുൺ യഹ്തമിൽ സിദ്ഖ വൽ കദിബ എന്ന് പറഞ്ഞ സംഗതി, പിന്നെ ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു, അലാലം ഹാദിസും അതൊരു ഉദാഹരണം അല്ലേ, ഉദാഹരണം എല്ലാവർക്കും മനസ്സിലായി. അല്ലഹു എപ്പോഴും സിദ്ഖൻ അല്ലഹു എപ്പോഴും കദിബ. ഇനി ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞു, ഇദാ നസറൽ മത്തറു ഇഹ്തറഖൽ ബലദു, ഉദാഹരണമാണ്, മഴ പെയ്താൽ നാട്ടിൽ തീപിടുത്തം ഉണ്ടാകും. ഇദാ നസറ അൽ മത്തറു ഇഹ്തറഖ അൽ ബലദു, ഇത് സത്യമാണോ അസത്യമാണോ, അല്ല സത്യമാവാനും അസത്യമാവാനും സാധ്യതയുണ്ടോ, രണ്ടിനും സാധ്യതയുണ്ട്, രണ്ടിനും സാധ്യതയുണ്ട്. സത്യമാവാം, മായാണ്ട് പെയ്ത് തീയാണ്ട് പിടിച്ച് നാട്ടിൽ നല്ല പ്രശ്നമുണ്ടാകും, മഴ പെയ്തിട്ടുണ്ട്, ഒരു തീപിടുത്തം എവിടെയില്ല, നല്ല പ്രശ്നമുണ്ടാവും, ഒരു പ്രശ്നമില്ല. അപ്പൊ ഇതാണ് സരൽ മത്തറും ഇബുത്തല്ലത്തിൽ അർബും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല റാഹത്താണ്. ഇതാ നസൽ മത്തറും ഇബുത്തല്ലത്തിൽ അർബും സത്യമാണ്, ഉറപ്പാണ്. എന്നാലേ അത് കളവാളാനുള്ള സാധ്യത ഉണ്ട്. മഴ പെയ്തു, ഭൂമി നനഞ്ഞില്ല, എന്താ പ്രശ്നം? മഴ നല്ലോണം പെയ്തു, ഭൂമി ഒന്നും നനഞ്ഞിട്ടില്ല, വല്ല മുഹാലും സംഭവിക്കോ? ഒരു മുഹാലും സംഭവിക്കൂല. മഴ പെയ്തു, വീടും കൂടിയൊക്കെ കത്തിപ്പോ ചാമ്പലായി, നല്ല പ്രശ്നമുണ്ടോ? അക്കലിയായിട്ട് വല്ല പ്രശ്നമുണ്ടോ? നാട്ടിൽ വല്ല പ്രശ്നമുണ്ടോ? തന്നെ വെച്ചേ നമ്മളെ തലച്ചോറിന്റെ മുമ്പിൽ വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. അത് തന്നെയാണ് പറഞ്ഞത് സിദ്ഖാ കതിബ എന്ന് പറയുന്നത്. പറ്റില്ല ഏതുപോലെ ഞാൻ പറഞ്ഞ ഒന്നുകൂടി കാര്യം പറഞ്ഞാൽ മന്ദിക്കിന് ചർച്ചയിൽ എന്റെ ആവശ്യമില്ല, മന്ദിക്കിന് ചർച്ചയിൽ ഇത്രേ വേണ്ടു. അതിന്റെ ദാത്തിലേക്ക് നോക്കി, കദീബനും സിദ്ഖനും ചാൻസ് ഉണ്ടോ? അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം അൽ ആലമു ഹാദിസുൻ, സത്യമാവാം അസത്യമാവാം. മുഹമ്മദുൻ റസൂലുള്ളാഹ്, സത്യമാവാം അസത്യമാവാം. അല്ലാഹു വാഹിദുൻ, സത്യമാവാം അസത്യമാവാം. അതുപോലെ തന്നെ ഇദാ നസറൽ മത്തറു ഇബ്തല്ലത്തിൽ അർബു, സത്യമാവാം അസത്യമാവാം. ഇദാ ജിത്തഹദ ത്വാലിബു നജഹ ഫിൽ ഇംതിഹാൻ, സത്യമാവാം അസത്യമാവാം. ഇപ്പൊ രണ്ട് ടൈപ്പ് കണ്ടില്ല, രണ്ട് തരം കവിയകൾ. ഒന്നാമത്തെ തരം കവിയകൾക്ക് ഉലമാവുൽ മന്ദിക്ക് പറയുന്ന പേരാണിത് കവിയ. അതിന്റെ നിർവചനം എന്താ? അതിന്റെ നിർവചനം അൽ കവിയത്തുൽ ഹംലിയത്തു ഹിയ അൽ കവിയ അല്ലതി യകൂനുൽ ഹുക്മു ഫീഹാ ബി ഇസ്ബാതി നിസ്ബത്തിൻ ബി ഇസ്ബാതി ഷൈഇൻ ലി ഷൈഇൻ ഔ നഫി അൻഹു. അപ്പൊ ഹംലിയ കവിയ എന്ന് പറഞ്ഞാൽ ഹിയ അല്ലതി യകൂനുൽ ഹുക്മു ഫീഹാ ഇസ്ബാത്തി ഷൈഇൻ ലി ഷൈഇൻ ഔ നഫി ഷൈഇൻ അൻ. ഇതാണ് ഹംലിയ കവിയ. നമ്മൾ ഉറങ്ങി ഇപ്പൊ തന്നെ ഉറങ്ങിയാൽ നമുക്ക് ഇതിനെക്കാട്ടും കുറച്ച് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അപ്പുറത്ത് പറയാനുണ്ട്. ആ അപ്പം എന്തുപോലെ ഉറങ്ങും, അതും കൂടി തിരിഞ്ഞാലേണ്ടാവും, ശരിക്കാവുള്ളൂ. അപ്പൊ ഒരു ഒരു ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിന്, ശരിക്കും ശ്രദ്ധിക്കണം, ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിന് ഇസ്ബാത്ത് ചെയ്യുക. ഇൽമിനെ സയ്യിദുൻ ഇസ്ബാത്ത്, സയ്യിദുൻ ആലിമുൻ അന്തഹുന തുസ്ബിതുൽ ഇൽമ ലിസയ്യിദിൻ. ഇതാണ് ഹംലിയായ കവിയയുടെ വളരെ ലളിതമായ വിശദീകരണം. അവിടെ തന്നെ ഈജാബും സെൽബോക്കെ ഉണ്ടാവും, തിരിഞ്ഞോ പുല്ലി ഉണ്ടാവും, ശ്രീ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും, മുഹമ്മദുണ്ടാവും, ശക്സി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ വിഷയമല്ലോ. മറ്റതെങ്ങനെയാ? ഇതാ നസറൽ മത്തറു ഇബ്തല്ലത്തിൽ അർബു. നമ്മൾ പറഞ്ഞല്ലോ കവിയ രണ്ടായി തിരിഞ്ഞു, ഒന്ന് നേരത്തെ പറഞ്ഞ അൽ കവിയത്തുൽ ഹംലിയ, രണ്ടാമത് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അൽ കവിയത്തുൽ ശർഫിയ. അതും എന്തായിരിക്കണം? സിദ്ഖിനും കദീബിനും അതിന്റെ എങ്ങനെ പറയാൻ കാരണം, കവിയ ഷർത്തിയായ കവിയയിലും സിദ്ഖും കദീബും എഹ്തിമാൽ വേണം എന്ന് പറയാൻ കാരണം എന്താ? കവിയയുടെ ഒരു കിസ്മല്ലേ കവിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കവിയ ഓൾഡ് തന്നെ എഴുതണം, കവിയ കവിയു. നമ്മളിപ്പോ ആദ്യം പറഞ്ഞ ആരൊക്കെ ഉണ്ടോ അവരിലൊക്കെ ആ താരീഫ് ഉണ്ടാവും അല്ലേ? അൽ ഇൻസാനു ഹൈവാനുൻ നാഫിഖ് വ റജുലു ഹൈവാനുൻ നാഫിഖ് വൽ ഉൻസാ ഹൈവാനുൻ നാഫിഖ്. തിരിഞ്ഞോ? അപ്പൊ ആ മുകളിലുള്ള താരീഫ് ഉല്ലു മുഖവിമിൻ ലിലാലി കൗലിമുല്ലി സാഫിൻ എന്ന് തഗ്രീബിൽ പറഞ്ഞില്ലേ? അതായത് സംഭവം മുകളിൽ ഇപ്പോൾ ഇയാള ശരീരത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇവിടെ ഉണ്ടാകും, അതൊക്കെ ഇവിടെ ഉണ്ടാകും. അപ്പൊ ഇതാ ഇനി പെട്ടതാണ് ഇത് ഹംലിയ ഷർഫിയ. അപ്പൊ ഹംലിയ കദീബും സിദ്ഖിനെയും എഹ്തിമാലാക്കുന്നുണ്ടെങ്കിൽ ഷർഫിയെയും എഹ്തിമാലാക്കുന്നു. തിരിഞ്ഞോ? അതേ സമയത്ത് ഇതിന് രണ്ടിനും സെപ്പറേറ്റ് തയ്യാറിപ്പ് വേറെ ഉണ്ടാവും. ഇതിന് താരിഫുണ്ട്, ഇതിന് വേറെ താരിഫുണ്ട്. പക്ഷെ ഈ രണ്ട് താരിഫിന്റെ മുകളിൽ ആരുണ്ടാകും? അത് പലർക്കും കുട്ടിയിട്ടാത്ത വിഷയമാണ്, അത് മറന്നോ. അപ്പൊ അതുകൊണ്ട് കവിയ ഷർത്തിയയിലും എന്ത് വരും? സിബുക്കും കതിപ്പും വരും. അപ്പൊ ഇതാണ് സ്ഥലം മാത്രമോ ഇരുത്തല്ലത്തിൽ ആകൂ എന്നത് അതിന്റെ ദാത്തിലേക്ക് ചേർത്ത് നോക്കിയാൽ എപ്പോഴാ യക്തിപു ആവല്, അല്ലെങ്കിൽ എപ്പോഴാ സത്യാവല്? സത്യമാവൽ മഴ പെയ്താൽ ഭൂമി നനയും എന്നാണോ വസ്തുത എങ്കിൽ ആ കവിയ സത്യമാണ്. മഴ പെയ്താൽ ഭൂമി നനയില്ല എന്നാണോ വസ്തുത? അപ്പൊ അത് കളവാണ്. അത് കളവാണോ സത്യമാണോ അത് തീരുമാനിക്കാൻ എനിക്ക് കഴിയോ? കഴിയും. പിന്നെ പക്ഷെ ഇപ്പോ അത് സത്യമാണോ കളവാണോ? ഇപ്പൊ അതിനൊരു ഹാലുണ്ടാവുമല്ലോ. ആ ഹാല് ഒന്നുകിൽ സത്യം തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ കളവ് മാത്രമായിരിക്കും. ആ നിലവിലുള്ള വസ്തുതയെ കുറിച്ച് അറിയുവാൻ എനിക്ക് കഴിയും. ആ പണിയാണ് ഖിയാസ്. തിരിയുണ്ടോ? അപ്പൊ നമ്മളിപ്പോ ഹംലിയ കവിയ എന്ന് തക്സീമാക്കി. ഈ ഹംലിയ കവിയ തന്നെ വേറെ തക്സീമാക്കും. ഷക്സിയ കവിയ, തബഈയ കവിയ, പിന്നെ മുസവ്വറായ കവിയ. മുസവ്വറായ കവിയ എന്ന് പറഞ്ഞാൽ ഈ തക്സീം എങ്ങനെയാ? ഹംലിയായ കവിയെ തക്സീമാക്കല് വജൂഹു തക്സീം. പിന്നെ വിലൽ മൗഊഇ ലിഅന്ന മൗഊഅഹ ഇദാ കാന ശഖ്സിയൻ ഇദാ കാന ജുസ്ഇയൻ ഹഖീഖിയൻ ഫൽ ഖദിയത്തു ശഖ്സിയത്തുൻ ഔ മുശഖസത്തുൻ മിസ്ല സയ്ദുൻ ആലിമുൻ. മൗഊഉലേക്ക് നോക്കിക്കാം. വൈൻ കാന മൗഊഉഹു കുല്ലിയൻ വയുറാദു ബിഹി തബീഅതുഹു വലൈസ അഫ്റാദുഹു ഫൽ ഖദിയത്തു തബഈയത്തുൻ മിസ്ല അൽ ഇൻസാനു നൗഉൻ. രണ്ട്, മൂന്നാമത്തേത് മൗഊഉഹു കുല്ലിയൻ വയുറാദു ബിഹി അഫ്റാദുഹു. ബയാൻ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ കമ്മിയത്തിന് ബയാൻ ചെയ്തിട്ടുണ്ട് فهي القضية الهملية المهملة لإهماله أو لإهمالها ذكر الكمية مثل ماذا؟ الإنسان في خسر المسلمون في النار كيرنا بجارة من النجا ഒരു മുസ്ലിം നരകത്തിൽ ആയാലും എന്തു പറയാം? المسلمون في النار. അതാണ് കവിയ ഹംലിയ. അപ്പൊ നമ്മൾ തരംതിരിച്ചില്ലേ? ഈ കാറ്റഗറിയിൽ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം, ഒരു മന്ത്രിക്ക് പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം മുസവ്വറായ കവിയെ കുറിച്ച് മാത്രം നമ്മുടെ ചർച്ച ഉണ്ട്. തിരിഞ്ഞാ പിന്നെ മുഹമ്മലായ കവിയ ജുസ്ഇയായ കവിയന്റെ കൂവത്തിലാണ് എന്നൊക്കെ ഒരു പറയുന്നുണ്ട്. അതിമലൊക്കെ തറത്തുപാകുന്ന കുറെ ഇഷ്ടാലുകളുണ്ട്. ഞാൻ അതിലേക്കൊന്നും വരില്ല. ഇനി നമ്മൾ ഇങ്ങോട്ട് വരാം. ഇനിയിപ്പടെ വല്ലതും വിട്ടുപോയതുണ്ടെങ്കിൽ ഓർമ്മയിൽ വരികയാണെങ്കിൽ നമുക്ക് പറയാം. ഷർത്തിയായ കവിയ ഇതേപോലെ സിദുക്കിനും കതിമിനും സാധ്യതയുള്ളതാണ്. പക്ഷെ അവിടുത്തെ സിദുക്കും കതിമും എങ്ങനെയാണ്? മൂലാസമത്തിലേക്കാണ്. അതായത് സത്യത്തിൽ ഷർത്തിയ കവിയ എന്ന് പറഞ്ഞാൽ ഹംലിയ കവിയാണ്. ഷർത്തിയായ കവിയ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് നമ്മൾ ഇസ്തിഗാസ എന്ന് പറഞ്ഞ തവസുലാണെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുമ്പോലെ ഷർത്തിയായ കവിയ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഹംലിയായ കവിയാണ്. അതിനെ നമ്മൾ നിങ്ങളുടെ ഹല്ലാക്കി നോക്കുകയാണെങ്കിൽ അതിന്റെ കുപ്പായ തുണയൊക്കെ കഴിച്ച് നോക്കിയാൽ അത് ഈ മൂപ്പര. എന്താ പറഞ്ഞതിനർത്ഥം? ഇതാ നസറൽ മത്തറോ ഇബ്തല്ലത്തിൽ അറുതു എന്ന് പറഞ്ഞതിനെ നിങ്ങളൊന്ന് ഭാഷ മാറ്റി എഴുതി നോക്കി. ഇബ്തിലാലുൽ അർളി ലാസിമുല്ലി നുസൂലിൽ മത്തറോ. കണ്ടോ? ഇബ്തിലാലുൽ അർളി ലാസിമു നുസൂലിൽ മത്തറി. സംഗതി ഇല്ല ഹഖീഖത്തിൽ. അത് പിന്നെ അറബി ഭാഷാ പണ്ഡിതന്മാര് അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. എങ്ങനെ? ഷർത്തും ജസാവും അല്ലേ? ഷർത്തും ജസാവും പറഞ്ഞിട്ട് രണ്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതുകൊണ്ടാ സംഗതി ഹംലിയ കവിയ. അപ്പൊ അവിടുത്തെ സിദുക്കും കതിപ്പും നമുക്ക് ബോധ്യപ്പെടും. ലാസിമുൽ മതർ ലാസിമാണോ ആണെങ്കിൽ ശിഖായി അല്ലേ കഴിഞ്ഞു പോയി വിഷയം കണ്ടില്ല. അപ്പൊ ഈ ഷർത്തിയായ കദിയ താരീഫ് എന്റെ താരീഫ് എന്താ നമ്മൾ ഇതിന്റെ താരീഫ് എന്താ പറഞ്ഞത് എങ്ങനെ ഈ ഒരു നിസ്ബയുണ്ടോ എങ്കിൽ ഈ നിസ്ബയുമുണ്ട്. അപ്പൊ രണ്ട് നിസ്ബയുണ്ട് അവിടെ. പക്ഷെ ആ രണ്ട് നിസ്ബയും കൂടി ഞാൻ പറഞ്ഞല്ലോ ആ രണ്ട് നിസ്ബയും കൂടി ഷർത്തിന്റെ അദാത്ത് കണ്ട് കട കയറിയാൽ അത് രണ്ടും കൂടി എന്തായി ഒന്നായിട്ട് ലയിച്ചു പോയി. നസലൽ മത്തർ എന്നാണ് ഒരു നിസ്ബ അവിടെ ഉണ്ട് അല്ലേ. ഇബ്തല്ലത്തിൽ അറുമ്പു എന്ന് പറഞ്ഞ വേറൊരു നിസ്ബയുണ്ട്. പക്ഷെ അതിന്റെ തലഭാഗത്ത് ഇതാ എന്ന ഒരു അക്ഷരം അങ്ങോട്ട് കയറിയാല് പിന്നെ നസലൽ മത്തറും ഇല്ല ഇബ്തല്ലത്തിൽ അറുമ്പും ഇല്ല. പിന്നെ അത് രണ്ടും കൂടി എന്തായി ഹാദാ ലാസിമുദാക്ക തിരിഞ്ഞാ. അപ്പോ അസുലിനെ പരിഗണിച്ചിട്ട് അസുലിന് രണ്ട് നിസ്ബണ്ടല്ലോ ഇതാണ് സംഭവം. അവിടെ വാക്കിഹിനോട് മുതാബിഖായ സ്വാദിഖായി മുതാബിഖാവന കാദി പോയി വിഷയം ഷർത്തിയായ കവിയ തിരിഞ്ഞില്ല. ഇനി ഈ ഷർത്തിയായ കവിയെ തന്നെ രണ്ട് വിഭാഗങ്ങൾ രണ്ടു മണിക്കൊന്ന് നിൽക്കുന്ന ഓരോ കാണുന്നു രണ്ട് ടൈപ്പാണ്. ഒന്ന് അൽ ഖദിയത്തു ശർഫിയത്തു അൽ മുത്തസില അൽ ഖദിയത്തു ശർഫിയത്തുൽ മുഫസ്സില. രണ്ടാമത്തത് അൽ ഖദിയത്തു ശർഫിയത്തുൽ മുഫസ്സില. വളരെ പ്രധാനപ്പെട്ട വിഷയമാണിത്. നമ്മള് ഉസൂലുൽ ഫിഖ്ഹും ഇലുമുൽ കലാമും ഓതണമെങ്കിൽ ഈ മരുന്ന് കയ്യിൽ വേണം, അല്ലെങ്കിൽ ഇബാറത്ത് അല്ല അവര്. അപ്പൊ അൽ ഖദിയത്തു ശർഫിയത്തുൽ മുത്തസില അൽ ഖദിയത്തു ശർഫിയത്തുൽ മുഫസ്സില. നമുക്ക് ഖദിയാണ് ശർഫിയാണ് അതിനുള്ള അപ്പൊ മോഡലുകളൊക്കെ താഴേക്ക് വരും. തിരിഞ്ഞോ മോഡലുള്ള താരീഫുകളൊക്കെ താഴേക്ക് വരും, കൂടെ വേറെയും ചിലത് വരും. അപ്പോ മുത്തസില എന്ന് പറഞ്ഞാൽ എന്താ? ശർത്തിയ മുത്തസില എന്ന് പറഞ്ഞാൽ എന്താ? ഹിയൽ ഖദിയത്തു ശർത്തിയത്തുൽ ലതീ യകൂനുൽ ഹുക്മു ഫീഹാ ബിൽ ഇത്തിസാൽ ബൈന നിസ്ബത്തി. രണ്ട് നിസ്ബന്റെ ഇടയിൽ ഇത്തിസാൽ കൊണ്ടാണ് ഹുക്മ്. ഇയാൾ ഉണ്ടായാൽ മുത്തസ് ഉണ്ടാവും, തിരിഞ്ഞോ ഭാര്യ ഉണ്ടായാൽ ഭർത്താവ് ഉണ്ടാവും. രണ്ടിന്റെയും ഇടയിൽ ഒരു ചേർച്ച ഒരു പൊരുത്തം. മഴയും നനവും തമ്മിൽ പൊരുത്തല്ലേ? അസൂയും പകയൊന്നും ഇല്ലല്ലോ. മഴയും നനവും തമ്മിൽ ഒരു തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് പ്രകാരം അതാണ് മുത്തസില. മൂപ്പര് ഇങ്ങനെ വരുമ്പോ ഇയാളാണ് പോവാ ഇല്ല. മൂപ്പര് വരുമ്പോ മറ്റേ മടിക്കും മറ്റേ ഉണ്ടാവും, അല്ല മൂപ്പര് വരുമ്പോഴേ മറ്റേ ഉണ്ടാവുള്ളൂ ഉണ്ടാവും. ആ ഒരു ഗൗരവത്തിൽ തന്നെ ഒരു പക്ഷെ എത്തും മുത്തസിലായ ഷർഫിയായ കവിയ. ഹിയൽ ഖദിയത്തുല്ലതി ഹിയൽ ഖദിയത്തു ശർഫിയത്തുല്ലതി യകൂനു അൽ ഹുക്മു ഫീഹാ ബിൽ ഇത്തിസാലി ബൈന ത്വർഫൈൻ ഔ ബൈന ത്വർഫൈഹ. എന്താണ് തുറപ്പാലി? മുഖബ്ദം അല്ല മുഖബ്ദം പൊത്താലി. പിന്നെ രണ്ടാമത്തെ ഖദിയ ശർഫിയ മുഫസ്സില വഹിയ അൽ ഖദിയത്തു അശർഫിയത്തു അല്ലതീ യകൂനു അൽ ഹുക്മു ഫീഹാ ബി അൽ ബിൽ ഇത്തിസാൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതായില്ലേ മുസാദറായില്ലേ? ഞാൻ പറഞ്ഞേ ഞങ്ങൾ വേറെ വാക്കുകൊണ്ടാ പോയ ആയിക്കോട്ടെ കേട്ടൊന്നുമില്ല. ബിൽ ഇൻഫിസാലി ബൈന ഹുമാ അല്ലെങ്കിൽ ബിൽ ഇനാദി ബൈന ഹുമാ ബിൽ തനാഫുർ ബിൽ മുനാഫറ ബിൽ മുആനദ ഒക്കെ പറയും. ഇയാളിങ്ങോട് വരുമ്പോ മറ്റേ ഇനങ്ങൾ തമ്മിൽ കണ്ടുകൂടായി കാണും. തിരിഞ്ഞില്ലേ? രണ്ടും കൂടി എന്താവൂല ഒരുമിച്ച് കൂടിയിട്ടില്ല. അത് മൂന്ന് ലെവലുണ്ട്. അസൂയ മൂന്ന് ജാതി അസൂയാണ്, മൂന്ന് ജാതി വിരോധ. ഒന്ന് ഇനാദുൽ ഹഖീഖിയും, മൂപ്പര് പോകുമ്പം ഇയാൾ വരും, മൂപ്പര് വരുമ്പോ ഇയാള് പോകും. രണ്ട് ലെവലിലും തിരിഞ്ഞോ സിദ്ഖൻ വകദിബൻ ലാ യജ്തമിആനി വലാ യർതഫിആനി യജ്തമിഉ അഹദുഹുമാ വയർതഫിഉൽ ആഖർ യർതഫിഉ അഹദുഹുമാ വയജ്തമിഉൽ ആഖർ. ഇതാണ് യഥാർത്ഥ ഇനാദ്, മാനിഹത്തുൽ ജംഇ വൽ ഖുലു. തിരിഞ്ഞോ അതിന്റെ ഉദാഹരണമാണ് എന്ത്? സൗജിയ്യത്തു വൽ ഫർദിയ്യ അൽ അദദു ഇമ്മ അൻ യകൂന സൗജൻ വഇമ്മ അൻ യകൂന ഫർദൻ. അതിന്റെ ഉദാഹരണമാണ് ഈമാൻ വൽ കുഫ്ർ. الانسان امام مؤمن وامام كافر فطرت ظاهرガル ഞാൻ വെച്ചിട്ട് തിരിഞ്ഞില്ല അനഫി മദ്ഹബ് അനുസരിച്ച്. അതിന്റെ ഉദാഹരണമാണ് അൽ മുസ്ലിമു ഇമ്മ സുന്നിയുൻ വഇമാം മുഖ്തദിഉൻ. രണ്ടിന്റെ ഇടയിൽ ഒരു ചെറിയ മസലയിലെ പ്രശ്നമുള്ളൂ, ഇല്ല ചെറിയ മസല പോയി മുഖ്തദിയായി. തിരിഞ്ഞില്ല. അപ്പൊ അങ്ങനെ രണ്ടിന്റെയും ഇടയിൽ അലൽ മുസ്തവയ ഇനി ജമീഅൻ സിദ്ഖൻ വകദിബൻ. അതാണ് മാനിഅത്തുൽ ജംഇ വൽ ഖുലു. ഇനി രണ്ടാമത്തത് അൽ ഖദീയത്തു ശർഇയത്തുൽ മുൻഫസിലത്തു മാനിഅത്തുൽ ജംഇ. അവിടെ അസൂയക്ക് കുറച്ച് കുറവുണ്ടാവും. രണ്ടിന്റെ ഇടയിൽ വൈരുദ്ധ്യണ്ടെങ്കിലും രണ്ടാളും കൂടി ഒരുമിച്ച് ഇരിക്കൂല, ഒരുമിച്ച് ഒരേ സദസ്സിലുണ്ടാവില്ല. പക്ഷേ അയാൾ പോയാൽ പിന്നെ അയാൾ ഇവിടെ വരിക, അങ്ങനെ നിർബന്ധമില്ല. ഒരുമിച്ച് കൂടാൻ പാടില്ല. രണ്ടാളും കൂടി ഒരുമിച്ച് പോകുന്നതിന് എന്തില്ല, കുഴപ്പമില്ല. അതിന്റെ ഉദാഹരണം ഇതുപോലെ ഇപ്പോഴത്തെ അവസ്ഥയില് വഹാബിയും ഷിയയും രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിലാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, തിരിഞ്ഞോ മാനികത്തും ചമ്മ രണ്ടും കൂടി ഒരുമിച്ച് കൊടുക്കുക. എന്നാൽ രണ്ടും അല്ലാതെ വരും അവരും കതിയക്കൂനു മുഅ്തസിലിയൻ കതിയക്കൂനു മുർജിഅൻ കതിയക്കൂൻ ഗൈറു ദാലിക്. തിരിഞ്ഞോ മാനികത്തും ചമ്മ അത് മുൻഫസിലാണ്, കാരണം അതിൻ്റെ ഇടയിൽ എന്തുണ്ട്, ഇൻഫിസാൽ ഉണ്ട്. മൂന്നാമത്തെ ചുരുക്കിയ പറയുന്നത് മൂന്നാമത്തത് അൽ ഖദീയത്തു അശർഫിയത്തു അൽ മുൻഫസിലത്തു മാനിഅത്തുൽ ഖുലു എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടും കൂടി ഒരുമിച്ച് കൂടുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ രണ്ടും കൂടി ഒപ്പരം എഴുന്നേറ്റ് പോകുക അത് നടക്കില്ല. തിരിഞ്ഞോ ഒരാൾ എഴുന്നേറ്റ് പോവാണെങ്കിൽ മറ്റേയാളവിടെ എത്തണം, ഇരുന്നേ പറ്റും, അല്ലെങ്കിൽ മുസീബത്തുണ്ടാവും. രണ്ടാളും കൂടി ഒപ്പരം ഇരിക്കാൻ പറ്റിയ പ്രശ്നമില്ല, നമ്മൾ ഒപ്പരം വഖദി യജ്തമിയാൻ അങ്ങനെ പറയാം, ചതുത്ത് പറയണം യജ്തമിയാൻ എന്ന് പറയുന്നത് ലാ യർതഫിആനി മഅൻ വഖദി യജ്തമിയാൻ. ആദ്യത്തതോ ലാ യജ്തമിആനി മഅൻ വഖദി യർതഫിആൻ. ഇതിന്റെ ഉദാഹരണം നമ്മളെ മന്ദിക്കിന്റെ കിതാബിലൊക്കെ പറഞ്ഞു പോരുന്ന ഒരു തറക്കുതിയായ ഉദാഹരണമുണ്ട്. എന്തെയ്യത് സയ്ദുൽ ഇമ്മാൻ യകൂന ഫിൽ ബഹർ ഔ ലാ യഖറ. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒന്നുകിൽ ചോറ് കഴിച്ചിട്ട് വരണം, അല്ലെങ്കിൽ രാവിലെ ശേഷിപ്പിക്കണം. എന്നാലേ ഇപ്പോൾ നോക്കാം, ഇവിടെ എഴുതിയാൽ മനസ്സിലാവും എങ്ങനെ പോലെ ആകുക. ഇതൊന്നൊരു വിഷയമുള്ള കാര്യം തന്നെ എന്ന് വെച്ചാൽ തസയ്യും ചെയ്യാം. പറഞ്ഞൊരു ഹദീസ് നല്ല ഹദീസാണ് إما أن تشتري منه أو تشم منه رائحة طيبة. مثل الجليس السوء كنافخ الكير. إما أن يصيبك الحرق وإما أن تشم منه رائحة خبيثة. രണ്ടും കൂടി ഇല്ലാതാവും. എന്നാ രണ്ടും ഉണ്ടാവും ചെയ്യാം. മൂന്നും ഉപ്പായും കത്തിയും ചെയ്ത് നാറ്റവും കിട്ടി രണ്ടും കിട്ടാം. രണ്ടും കൂടി ഇല്ലാതാവോ, നാറ്റവും ഇല്ല തുണിക്കൊരു നോട്ടം പറ്റി അതും ഉണ്ടാവില്ല. അങ്ങനെ കുറെ ഹദീസ് കിതാബും കിട്ടും, നിങ്ങൾ നോക്കിയാൽ. ഇപ്പൊ നമ്മളെ കിതാബിന്റെ ഉള്ളിൽ കാണുന്ന ഉദാഹരണം നമ്മൾ ചെയ്യണ്ടേ, കുറ്റ പുസ്തി കൊടുക്കണമെങ്കിൽ ഇതൊരു താപൂതിയേക്ക് പോരുന്ന ഉദാഹരണമാണ്. അപ്പൊ നോക്കാം, ജൈബുൽ ഇമാൻ യഖൂൻ ബിൽ ബഹാബ് ഔ ലാ യഖറ അല്ലേ. ഇതാണ് കവി ചെയ്യാം. ഇത് മുഖബ്ദമാണ് അല്ലേ? നമ്മൾ പറഞ്ഞല്ലോ രണ്ട് തുറക്കുണ്ടാവില്ലേ, മുഖബ്ദമും താലിയും. ഇത് താലിയാണ്. പിന്നെ വേറൊരു വിഷയമുണ്ട്, മുഖബ്ദം താലി എന്ന് പറഞ്ഞാല് മുംഫസിലായ കളിയാണെങ്കിൽ തർത്തീപില്ല. ഇതിനെ വണ്ടി താലിയാക്കാം, ഇതിനെ വണ്ടി മുഖബ്ദമോ ആക്കാം. ഈ ടൈപ്പ് അതായത് മുംഫസിലായ ഷർത്തിയാണെങ്കിൽ, മുത്തസിലായ ഷർത്തിയാണെങ്കിലോ പറ്റൂല, ഇത് തന്നെ മുഖബ്ദമാകണം, ഇത് തന്നെ താലിയാകണം. ഷർത്തിയായ കളിയ മുത്തസിലാകുമ്പോ, മുംഫസിലാകുമ്പോ നിങ്ങളുടെ ഇഷ്ടം. ഇമ്മാൻ സൗജു ഇമ്മാ ഫർദു തല തിരിച്ചങ്ങട്ട്, ചായ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിന്റെ എന്താ പോയി വ്യത്യാസം. അപ്പൊ ഇവിടെ നോക്കി, ഇത് മുംഫസിലാണ് അല്ലേ? മുംഫസില മാനിയത്തു അൽ ഖുലു എന്നൊരു ഉദാഹരണമാണ്. ഇതിപ്പോ നമ്മൾ എന്താ പറഞ്ഞത്, മാനിയത്തുൽ ഖുലു എന്ന് പറഞ്ഞ എന്താ, ലാ ഇർതഫിയാനി മാൻ വഖദ് യജ്തമിയാൻ എന്നല്ലേ പറഞ്ഞു. ഇത് നോക്കാം, ഇത് ഇർതഫ് ഇത് എങ്ങനെ ഇർതിഫാ ആകൽ, ഇമാൻ യകുന ഫിൽ ബഹർ എങ്ങനെ ഇർതിഫാ എന്താ ആവുക. ഇപ്പൊ ഇവിടെ എന്താണ്, സെയ്ദ് ഒന്നുകിൽ കടലിലാണ് അല്ലെങ്കിൽ അവർ മൂന്നില്ല, രണ്ടും ഇർത്തിഫാ ആവണം. അപ്പൊ ഇങ്ങനെ ആദ്യം റഫ് ചെയ്യും. അപ്പൊ എന്തായി, കടലിലല്ല, ഇത് കടലിലാണ് എന്നല്ലേ, കടലിലാണ് എന്നതിനെ ഇർത്തിഫാ ആക്കുമ്പോ കടലിലല്ല, ലൈസ ഫിൽ ബഹർ അല്ലേ, ഫിൽ ബഹർ എന്നതിന്റെ മാറ്റം ലൈസ ഫിൽ ബഹർ. ഇനി ഇതിനെ കീഴിൽ റഫ് ചെയ്യണം, ലാ യഖ്റഖ്, അങ്ങനെ പ്രശ്നമില്ല, യഖ്റഖ് അപ്പോ ഇത് രണ്ടും കൂടി ഇർത്തിഫായാൽ ഒരു മനുഷ്യൻ മാർബിളിന്റെ മുകളിൽ മുങ്ങിച്ചാവുന്ന ഒരു അവസ്ഥ വരും, മുഹാലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മുകളിൽ കടലിലാണ് മുങ്ങുന്നില്ല, എങ്ങനെ നീന്തറിയാം, അപ്പം നീന്തമറിയും കടലിൽ പോയി മുങ്ങിയിട്ടില്ല. ഇതൊരു ഉദാഹരണം കിതാബ് നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു തോന്നി. പിന്നെപ്പോ ഇവിടെ അടിസ്ഥാനപരമായി ഇതിൽ പറയേണ്ടത്, പിന്നെ അക്സുമുസ്തവി, അക്സുമുസ്തവ് തനാക്കുക നേരത്തെ പറഞ്ഞു അല്ലേ. അക്സുമുസ്തവി എന്ന് പറഞ്ഞാല് ഒരു രണ്ട് മിനിറ്റോട് പറയാം. അക്സുമുസ്തവി എന്ന് പറഞ്ഞാൽ എന്നാണ് സുല്ലമൻ പറഞ്ഞത്. അപ്പോ ഞാൻ പറഞ്ഞിരുന്നുള്ളത് അഹ്കാമുൽ ഖദായ എന്ന് പറഞ്ഞ വലിയ ഒരു ചാപ്റ്ററിന്റെ അണ്ടറിൽ വരുന്ന വിഷയങ്ങളാണ് ഈ തനാക്കവും ഈ അക്സുമൊക്കെ. അതിനെക്കുറിച്ച് ആധുനിക ഭൗതിക പണ്ഡിതന്മാർ എന്താ പറയുന്നത്, കാരണം ഇവിടെ ഒരു ഇസ്തിദ്ലാൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അക്സ് മുസ്തവിയാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. എന്താണ് അക്സ് എന്ന് പറഞ്ഞാല്, മുസ്തവി എന്ന് പറയാൻ കാരണം എന്താ, അക്സ് പല ടൈപ്പുണ്ട്. നമ്മളിപ്പോ ഈ ഒരു ടൈപ്പ് മാത്രമേ ഇപ്പൊ ഉദ്ദേശിക്കുന്നുള്ളൂ, മറ്റൊന്നും ഇപ്പൊ ടൈപ്പ് നമുക്ക് സമയം പോയാം. എന്താണ് ഈ അക്സ് മുസ്തവി എന്ന് പറയുന്നത്, അക്സ് മുസ്തവി എന്ന് പറഞ്ഞാൽ മൗലൂഖിനെയും മഹ്മൂലിനെയും തല തിരിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ ഉള്ളു ഇൻസാൻ ഹയവാൻ എന്നത് ഉള്ളു ഹയവാൻ ഇൻസാൻ ഉണ്ടാക്കാം. അവിടെ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, അവിടെ പാലിക്കേണ്ട മര്യാദകൾ ഉല്ലിയ മൂജബയാണെങ്കിൽ ഇതിനെപ്പറ്റി അസിൽ എന്നാ പറയാം. ഇത് അസിലാണ്, ഇത് നമ്മൾ എഴുതാൻ പോകുന്ന സംഗതി അക്സാണ്. എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ അക്സിന് എഴുതാം, ആദ്യം ഹയവാൻ എഴുതണം അല്ലേ, പിന്നെ ഇൻസാൻ എഴുതണം. നമ്മൾ പറഞ്ഞല്ലോ തല തിരിച്ചിട്ട്. ഞാൻ നിങ്ങളോട് പറയണത് ഉല്ലു ഇൻസാനിൻ ഹയവാൻ, ബാബുൽ ഹയവാൻ ഇൻസാൻ ആണ്. ബാബുൽ ഹയവാൻ ഇൻസാൻ ആണോ അല്ലേ അറിയില്ല, പഠിച്ചോ എനിക്കറിയില്ല. ബാബുൽ ഹയവാൻ ഹയവാന്റെ കൂട്ടത്തിൽ ഇൻസാൻ എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ടോ എന്ന് അറിയാത്ത ഒരാൾ, അയാൾ ഇത് അറിയണം. ഹയവാന്റെ കൂട്ടത്തിൽ ഇൻസാൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അയാളെ കൈവശം തെളിവിനെ പിടിക്കാൻ രണ്ട് കവിയകൾ അയാളെടുക്കലില്ല. അയാളെടുക്കൽ ആകെ ഒരു കവിയുണ്ട്. എന്താ കവിയ, ഉല്ലു ഇൻസാൻ ഹയവാൻ. അത് മുമ്പേ അറിയാം, ഉല്ലു ഇൻസാൻ ഹയവാൻ എന്ന് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ലേശം ചിന്തിച്ചാൽ മതി, ചെന്നായി എല്ലാ മനുഷ്യന്മാരും ജന്തുക്കളാണെങ്കിൽ അതിന് മനസ്സിലാവുന്നുണ്ടല്ലോ എന്ത്, ചില ജന്തുക്കൾ മനുഷ്യന്മാരായിരിക്കണം അല്ലേ. ഒറ്റ ജന്തു മനുഷ്യനല്ലെങ്കിൽ പിന്നെ മനുഷ്യൻ ജന്തു എന്ന് പറയുന്നതിന് വല്ല മാനിയുണ്ടോ? അതാണ് ഈ പറഞ്ഞതിന്റെ മാന. വസ്തുവിന്റെ ഹുക്കും എന്താ? ഹുക്കുമുൽ ആക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹുക്കുമു തനാഖു, തനാഖുവിന്റെ ഹുക്കും പറഞ്ഞില്ലേ? അതുപോലെ ആക്സിന്റെ ഹുക്കും എന്താണ്? ഇദാ സദഖൽ അസ്ലു സദഖ അൽ അക്സു. ഖുറാബ് സവാദിനെ പറ്റി പറഞ്ഞ മാതിരി അലാഖത്തു ബൈനൽ അസ്ലി വ അക്സിഹി കൽ അലാഖത്തി ബൈനൽ ലാസിമി വൽ മൽസൂം. ഇത് മൽസൂമാണ്, ഇത് ലാസിമാണ്. നിങ്ങൾ കാക്കനെയും കറുപ്പിനും അങ്ങ് സങ്കല്പിച്ചാൽ മതി, അവിടെ നടക്കുന്നൊക്കെ ഇവിടെയും നടക്കും. ഞാൻ ആവർത്തിച്ച് പറയില്ല, ലാസിം ബാത്തിലായാൽ മൽസൂം ബാത്തിലാകുന്നു, മൽസൂം ബാത്തിലായാൽ ലാസിം ബാത്തിലായിക്കൊള്ളുന്നില്ല. മൽസൂം സുബൂത്തായാൽ ലാസിം സുബൂത്താകും, ലാസിം സുബൂത്തായാൽ മൽസൂം സുബൂത്തായിക്കൊള്ളണം. നാല് വകുപ്പാണ്, രണ്ട് വകുപ്പിൽ നെത്തീച്ച ഉണ്ടാകും, രണ്ടിൽ നെത്തീച്ച ഉണ്ടാകില്ല. അപ്പോ ഇതിന്റെ ആക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ ഹൈവാൻ എന്ന അവസാനത്തെ ഇവിടെ ആദ്യമായിട്ട് കൊടുക്കണം, ഇൻസാന് അവസാനം കൊടുക്കണം. പക്ഷെ ഈ പുല്ല് വിലേ, ഈ പുല്ല് നിങ്ങളുടെ ഇറക്കി ചെയ്യാൻ പറ്റുമോ? കാരണം എന്താ നിങ്ങൾ പറഞ്ഞു പുല്ല് ഹൈവാൻ ഇൻസാൻ എന്ന് പറഞ്ഞാൽ എന്തായില്ലേ? ഭയങ്കര മസീബത്തായി, അപ്പൊ അത് പറ്റിയില്ല. അപ്പോ അത് വിശദമായിട്ട് പറയേണ്ടത്, ഞാൻ വിശദിച്ച് പറയുന്നില്ല. ഞങ്ങൾ കിതാബ് നോക്കിയാൽ കിട്ടും എന്തൊക്കെയാണ് ആക്ഷൻ മുസ്തഫിന്റെ ഷർത്ത്. ഒരു ഷർത്ത് മാത്രം അപ്പൊ ഞങ്ങൾ പറയുന്നത് എന്ത്? അസ്ലു കുല്ലിയ മൂജബയാണെങ്കിൽ, അസ്ലു കുല്ലിയ മൂജബയാണെങ്കിൽ മൂജബയായിരിക്കണം. അല്ല ഞാൻ ഇത്തിറാദ് ഉണ്ടാവൂല, മുത്തരിദാവൂല, തിരിഞ്ഞില്ലേ? അതേസമയം കുല്ലു ഇൻസാനി കുല്ലു നാത്തിക്കും ഇൻസാൻ ചെലപ്പം കിട്ടും, പക്ഷേ മന്ദിക്ക് എന്ന് പറഞ്ഞാൽ ചെലപ്പം കിട്ടുന്നതിനെ പറ്റിയല്ല. മന്ദിക്കിന്റെ കാനൂനുകളൊക്കെ എല്ലാ സമയത്തും എല്ലാ കാലത്തും എല്ലാ ജാതിക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റും, അതാണ് ഇത്തിറാദ് എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും ശരിയാവും, ഏതെങ്കിലും നാട്ടിൽ ശരിയാവും, ഏതെങ്കിലും പാർട്ടിക്ക് അത് പരിഗണിക്കില്ല. അപ്പൊ ഇതാണ് ആക്സ്. അത് കഴിഞ്ഞു നമുക്ക് ഈ ആക്സിന്റെയും തനാക്കുകളുടെയും ഒക്കെ ആവശ്യം എവിടെയാണ് വെള്ളുന്നത്? ആക്സിന്റെയും തനാക്കുകളുടെയും ഒക്കെ ആവശ്യം ഏറ്റവും കൂടുതൽ മന്ദിക്കിൽ വരുന്നത് നമ്മൾ റദ്ദുൽ അഷ്കാൽ എന്ന് പറഞ്ഞില്ലേ, അവിടെയാണ് വരിക. അത് നിങ്ങൾക്ക് കിതാബ് എടുത്തിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. രണ്ടാമത്തെ ഷക്കിലിനെ ഒന്നാമത്തെ ഷക്കിലേക്ക് മാറ്റണമെങ്കിൽ പല വഴികളുണ്ട്. അവിടെ നമുക്ക് അക്സ് ഉപയോഗപ്പെടുത്തേണ്ടി വരും. അക്സുൽ സുഗ്ര, അക്സുൽ കുബ്ര, ഹാദ ഷക്കുൽ സാനി ഇർതദ്ദു ഇല ഷക്കിലിൽ അവ്വലി ബി തരീഖത്തി അക്സിൽ സുഗ്ര. അത്രേ പറയുള്ളൂ കിതാബിൽ, ബാക്കി പണി നമ്മൾ എടുക്കണം. കാരണം ഇവിടെ പഠിക്കുന്നുണ്ട്, തിരിഞ്ഞ. അതുപോലെ തന്നെ തനാക്കു നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടൽ മന്ദിക്കിന്റെ ഈ ചർച്ചയല്ല, ഏ ചർച്ചയിൽ റദ്ദുൽ അഷ്കാൽ എന്ന ചർച്ച. പിന്നെ മറ്റുള്ളവർത്തികളെ ഉസൂലും ഫിഖ്ഹിലും ഇൽമുൽ കലാമിലും ഒക്കെ വേറെ മേഖലയിൽ ഉപകാരമുണ്ട്, അത് മറ്റൊരു വിഷയം. അപ്പൊ നമ്മൾ അഹ്കാമുൽ ഖദായ എന്ന ചാപ്റ്ററിലുണ്ട്. എന്ത് പറഞ്ഞു? തനാഖു പറഞ്ഞു, അക്സിൻസൂയി പറഞ്ഞു. ഇനി നമ്മൾ രണ്ടാമതൊന്നും കൂടി കിടക്കാണ്, ഖിയാസിലേക്ക് കിടക്കാണ്. ഇസ്തിഖ്റാഅ് തംസീൽ ഞാൻ കടക്കുന്നില്ല. ഇസ്തിഖ്റാഅ് തംസീൽ എന്ന് പറഞ്ഞാൽ ഇസ്തിഖ്റാഅ് വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. നമ്മളെ നാട്ടിൽ ആരും മെയിൻറ്റെയിൻ ചെയ്യലില്ല ഇസ്തിഖ്റാഅ്. അതൊന്ന് നോക്കിപ്പോയാൽ മതിയായിരുന്നു. അല്ല, ഇസ്തിഖ്റാഅിന്റെ അവിടെ നേരെ പെടുത്ത് വൈകുന്നേരമാണല്ലേ ഇന്ന് ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട വിഷയം. വളരെ നമ്മളെ ആശയത്തെയും അഹ്ലു സുന്നത്തിന്റെ ആദർശത്തെയും ഒക്കെ അരക്കിട്ട് ഉറപ്പിക്കുന്ന ഈ ജൂതന്മാരെയും ഈ നിരീശ്വരവാദികളൊക്കെ അടക്കിയിരുത്തുന്ന ഒരുപാട് വെടിക്കെട്ടുകൾ ഒളിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇസ്തിഖ്റാഅ്. പക്ഷെ ഇപ്പൊ ഞാനതിലേക്ക് ഇറങ്ങിയാൽ എവിടെ എത്തൂല, ഒന്നും പറയുന്നില്ല.